നിജിരി ശൗച പോഷണയോ ശൗചവും പോഷണയോ ഇവിടെ നിജിര് നിച്ച ഇര് പറയുന്നു ഇര ഇസഞ്ജാവാച്യ ഇരിനിസഞ്ജ വിധിച്ചിരിക്കുന്നു. അത് ഇരിന് പ്രത്യേകിച്ച് എന്താ ഇസഞ്ജ വിധിച്ചത്? ഇകാരത്തിന് ഉപദേശനാസീത്ത് പ്രകാരം ഇസഞ്ജ വിധിച്ച് രേഖത്തിന് ഹലന്ത്യം പ്രകാരം ഇസഞ്ജ വിധിച്ചു കഴിഞ്ഞാൽ ഇതിത്തോ നും ധാതുഹ പ്രകാരം നും വരും ഇതിത്താവും. അത് വരാതിരിക്കാൻ വേണ്ടി ഇരിന് ഇസഞ്ജ വിധിച്ചു. അപ്പൊ ഇത് ഇതിത്തല്ല ഇര് ഇത്താണ്, ഈ ഇത്തല്ല ഇര് ഇത്താണ് അതിന്റെ പ്രയോജനം. നോന എന്താണ് വൃത്തി? ധാത്വാദി നസ്യ നഗസ്യ. ഇവിടെ എന്തുവരും? നാക്ക് എന്തുവരും? നാവരും. നിജ് നിജ് തിപ്പ് അതിപ്രതിശപ്പ് അല്ല അതിപ്രതിഭൂത്യാതിശ്ലൂശ്ലോ നിജ് നിജ് തീ ഹലാതിജേഷം നീ നീജ് തീ നീ നീജ് തീ നീജ് തീ നീജ് തീ പിത്തായുടെ സൂത്രം വരുന്നു ജകാരത്തിന് ചോക്കു ഖരിച്ച നീ നീ കീർത്തി നിനിക്തി നിനേക്തി നീ നേക്തി എന്നിരിക്കുമ്പോ പറയുന്നു നിജാം ത്രയാണാം ഗുണഹശ്ലവ്. നിച്ച് വിജ് വിജര് പൃഥക്ഭാവേ വിഷ് വ്യാപ്തവും. ഇതിൻ്റെ എല്ലാം അഭ്യാസത്തിന് ഗുണം വരുന്ന ശ്ലവ് വിഷധാതുവിൽ നിന്നാണ് വിഷ്ണു വരുന്നത്. നിജധാതു വിജധാതു വിഷധാതു ഇതിൻ്റെ എല്ലാം അഭ്യാസത്തിന് ഗുണം വരുന്നത് പക്ഷേ ശ്ലവിലേ വരത്തുള്ളൂ, എല്ലായിടത്തും വരത്തില്ല. അഭ്യാസത്തിന് ഗുണം വന്നാൽ നീക്ക് നേ വന്നിട്ട് എന്ത് വരുന്നു? നേ നീജ് നേരത്തെ അത് നിക്തിയായി നേ നിക്തി അത് നേ നേക്തി അതിന് ഗുണം വന്നിട്ട് നേ നേക്തി നേ നേക്തി. അപ്പൊ ശ്ലൂ പരവരിക്കുമ്പോ എല്ലായിടത്തും അഭ്യാസത്തിന് ഗുണം വന്നിട്ട് നേ എന്ന് വരും. നിജെന്ന് പറയുന്നിടത്ത് പിത്തുകളുടെ ഗുണം വരും, കിത്തുകളുടെ ഗുണം വരില്ല. അതുകൊണ്ട് നേ നീജ് തസ് അങ്ങനെ വരുന്നിടത്തില്ല. എന്തോരും ചോക്കു ഖരിച നേ നിക്ത നേ നിജ് എല്ലായിടത്തും വരുന്നുണ്ട്. അത് അഭ്യസ്താത് നേ നിജാതി നേ നിജാതി ചോക്കു വരുന്നില്ല. എന്തുകൊണ്ട്? ജല്ല് പദാന്തമൊന്നുമല്ല, കരിചയും വരുന്നില്ല. നേ നിജതി നേ നേജ് ഇവിടെ നേജിലും ഗുണം വരുന്നു, നേ അവിടെയും ഗുണം വരുന്നു. നിജാന്തരയാണ് ഗുണഹശ്ലവ് നേ നേജ് സി ചോക്കു ഖരിച ശത്വം നേ നേക്ഷി നേ നേജ് തസ് രണ്ടിടത്തും ഗുണം വരുന്നു. നിജാം ത്രയാണ ഗുണ ശ്ലോ നേ നേ ജ് പരത്തിലെന്തിരിക്കുന്നു. അപ്പൊ എന്ത് വരുന്നു? ചോക്ക് വരൂ, വരണ്ട. എന്തുകൊണ്ട് വരുന്നില്ല? ജലില്ല. അപ്പൊ എന്ത് വരുന്നു? നേ നെജ്മി, നേ നിജ് വഹ, നേ നിജ് മഹ. എന്ത് വരുന്നു? നേ നിജ് വഹ, നേ നിജ് മഹ. ഒന്നുമില്ല. രൂപങ്ങൾ എങ്ങനെ വരുന്നു? നേ നേ നേ നേക്തി, നേ നിക്ത, നേ നിജതി, നേ നേക്ഷി, നേ നിക്ത, നേ നിക്ത, നേ നേജ്മി, നേ നിജ്വഹ, നേ നിജ്മഹ. ആത്മനിവേദത്തിൽ സ്വരുതേ സ്വരുതഞ്ജിത ആത്മനിയോഗത്തിൽ എന്തുവരും? ആ അവിടെ പിത്തില്ലല്ലോ, ശ്ലവ് പരത്തിലിരിക്കുന്നു. എല്ലായിടത്തും ഗുണം വരുന്നു. പിത്തില്ലാത്തതുകൊണ്ട് ഒരിടത്തും ഉപതാ ഗുണം വരുന്നുമുണ്ട്. അപ്പോ ചോക്കു ചർത്തു ഒന്നും ചെയ്യാനില്ല. നേനിജ് അതേ ഒന്നും ചെയ്യാനില്ല. ചോക്കു ജലാം ജസി രൂപം ശ്രദ്ധിക്കാൻ എളുപ്പമാണ്. ലിട്ടിൽ വരുമ്പം നിജ് നിജ് നല്ല് ഹലാദിശേഷ നീ നിജ് നല്ല് എന്ത് വരുന്നു? പുകന്തലുപദ്ദേശരുന്നു. നീ നേജ അഭ്യാസത്തിൽ ഹ്രസ്വന്നു. നീ നേജ അഭ്യാസത്തിൽ ഹ്രസ്വം. എന്നുവെച്ചാ അവിടെ ഗുണമൊന്നും വരുന്നില്ല. എന്തോ ഏതുപോലെ നിജാന്തരയാണോ ഗുണഹശ്ലവ്, അത് ശ്ലൂ വരെ വരുന്നാലേ വരത്തുള്ളൂ. അത് വരുന്നില്ല എന്നാണ് അഭ്യാസത്തിന് ഹർസവുന്നത്. നിന്നേജ നിന്നിജുഹു നിന്നിജുഹുസ്, അവിടെ നിന്നൊന്നും വരാനില്ല. ജകാരാന്തത്തിൽ ഏതൊക്കെയാണ് അനിട്ട് ധാതുകൾ? അവസാനം എല്ലാവരും എത്തിയില്ല, തുടക്കത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇതിന് ഗജപഞ്ച് ഭുജം അസ്റ്റി ഏജു യുജു രുജു രഞ്ജു ഇതില് സഞ്ച് സ്വഞ്ച് സൃജ സഞ്ച് സ്വഞ്ച് സൃജ. ഇതിലൊന്നും ജകാരാന്തത്തിൽ നിജ് വരുന്നില്ല. അതുകൊണ്ട് ധാതു സേട്ടാണ്. അതുകൊണ്ട് നീ നേജ് ആ പതിനെട്ടാണ്. തെജ് നിജിര് നിജിര് വന്നല്ലോ, പതിനെട്ടാണ്. ഇപ്പൊ എന്ത് വരുന്നു? നീ നീജ് എട്ട് ദല്ല് ഗുണം നീ നേജിത നീ നീജ് ഇവിടെ വികല്പമായിട്ട് വരും കേട്ട്. എന്തുകൊണ്ട് അജന്തോ അകാരവാൻവാ, രണ്ടുമല്ല. അതുകൊണ്ട് നീ നേ ചിത നീ നീ ജധു നീ നീ ജ നലത്തുമോ വാ വന്നു കഴിഞ്ഞാലും എന്തോരും ഒന്നും വരാനില്ല. നല്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും എന്തേ വരത്തുള്ളൂ, ഗുണമേ വരത്തുള്ളൂ. നിന്നേജീവ അപ്പൊ അങ്ങനെ വരുന്ന രൂപങ്ങൾ നിജ നിജ ഹലാശേഷം അഭ്യാസത്തിൽ ഹ്രസ്വം നീ നീജ് നിനിജ്. അവിടെ ഗുണം വരുന്നില്ല, കിത്ത ആയതുകൊണ്ട് അതുകൊണ്ട് എളുപ്പമാണ്. നിനിജ് ഏ നിനിജ് ആതേ നിനിജ് ഇരേ നിനിജ് ഇഷേ നിനിജ് ആതേ നിനിജ് ഇദ്വേ നിനിജ് നിനിജ് നിനിജ് ഏ നിനിജ് നിനിജി വഹേ നിനിജി മഹേ. ഒന്നും ചെയ്യാനില്ല, രൂപങ്ങൾ അങ്ങനെ വരും. നീജ് എട്ട് ത കൂന്തലിസ് ഗുണം വരുന്നു. നേജ് എട്ട് വരുന്നില്ല, അനിട്ടായതുകൊണ്ട്. അപ്പൊ നേജ് താന്നിരിക്കുന്നത് ചോക്കു ലിട്ടിലും അങ്ങനെ തന്നെ ഗുണം വരുന്നു. നേജ് ഇട്ട് ഇല്ല സ്യാത്വം ചർത്തും ഷത്വം നേക്ഷ്യതി ആത്മനിയോഗത്തിൽ നേക്ഷ്യതി ലോട്ടിൽ വരുമ്പോൾ ലങ് പോലെ തന്നെ നിജാം ത്രയാണാഗ്ന ശ്ലോ എല്ലായിടത്തും എന്തോരും അഭ്യാസത്തിലേക്ക് ഗുണം വന്നിട്ട് നേ പിത്തുകളിലെല്ലാം വീണ്ടും ഗുണം വന്നിട്ട് നേ നേജ് തു കുത്തും ചർത്തും നേ നേ തു താതങ്ങ് വരുമ്പം നേ നി താത് കുത്തും ചർത്തും നേ നിജ് നിജാം ത്രയാണാഗുണ ശ്ലവ് അത് വരും, പക്ഷെ ഉപത ഗുണം വരുന്നില്ല. കുത്തും ചർത്തും പരത്തിൽ എന്തുവരുന്നു അതഭ്യസ്ത അതു നേ നിജത്തു നേ നിജ് ുന്നു നേനിച്ച് ചെറുപിച്ച നേനിച്ച് കുജ്ജ്യൂഹർധി പിന്നെ കുത്തും വന്നു കഴിഞ്ഞാൽ ജലാം ജസ് ജസി നേനിഗ്ധി നേനിസേർഹപിച്ച ഉണ്ട് നേ നിഗ്ധി നേ മാറ്റം വല്ല ഉണ്ടോ? നേ നിഗ്ധി ഹുജ്ജൽ ബിഹർധി ജസ്തും സെർഹ്യപിച്ച നിത്ത് നേ നിഗ്ധി കുത്തും ചേർത്തും നേ നിക്താ എല്ലായിടത്തും എന്ത് വരുന്നു? നിജാന്ദ്രയാണ് ഗുണ ശ്ലാവു അഭ്യാസത്തിന് ഗുണം വരുന്നു. അവിടെ വരുന്നു, അവിടെ ആനി വരുമ്പോ ഇവിടെ ഏത് വരാം? പുഗന്ധല ഉദ്ദേശ പ്രകാരം ഗുണം വരാം, പക്ഷെ വരാൻ പാടില്ല. അടുത്ത സൂത്രം നാഭ്യസ്തസ്യ അചി പിതി സർവധാതുകേ ലഘുപത ഗുണോ നസ്യ. അഭ്യസ്തത്തിന് ലഘുപത ഗുണം വരത്തില്ല എപ്പോ? അചി പിതി സർവധാതുകേ പിത്തായ അജാതി സർവധാതുകം പരമരിക്കേ. ഇവിടെ ആനി എന്ന് പറയുന്നത് പിത്താണെന്തുകൊണ്ട്? അജാതിയാണ്, സർവധാതുവാണ്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അഭ്യസ്തത്തിന് ലഘുപത ഗുണം വരില്ല. ഇവിടെ അഭ്യസ്ത ഏത് സൂത്രം? ഉഭയഭ്യസ്തം. അപ്പൊ നേ നിജ് എന്ന് പറയുന്നതാണ് അഭ്യസ്തം. അഭ്യാസമല്ല അഭ്യസ്തം. എന്താണ് സൂത്രവൃത്തി? അപ്പൊ ഈ എല്ലാം കൂടെ ചേർത്തിട്ടാണ് അഭ്യസ്തം. അതിന്റെ ഉപധം എന്ന് പറയുമ്പം നേ നിജ് അലികാരം അഭ്യാസത്തിനല്ല. അതുകൊണ്ട് അഭ്യാസത്തിന് വരാം. നിജാന്ത്രയാണാം ഗുണഃ ശ്രവ് ശ്രവ് എന്ന് കഴിഞ്ഞാൽ അഭ്യാസത്തിന് വരാം. അപ്പൊ അതിനോട് തടയുന്നില്ല. അപ്പൊ നേനി ജാനി എല്ലായിടത്തും അടുത്ത് പിച്ച വന്നു, പിത്ത് വന്നു, അജാതിയായി, സർവധാതുമായി. അപ്പോ നിജ് അഭ്യസ്തത്തിന്റെ ഉപധയായ ഇകാരത്തിന് ഗുണത്തെ നിഷേധിച്ചു. നേനി ജാവ നേനി ജാമ എങ്ങനെയായി രൂപങ്ങൾ? ആത്മനിയോഗത്തിൽ എല്ലായിടത്തും എന്തുവരും? നിജാന്ത്രയാണം ഗുണഹശ്ലാവും അതെല്ലായിടത്തും വരും. അതിന് തടസ്സമുണ്ട്. അപ്പൊ നേ നിജ് താം ചോക്കു ചെറുത്തും നേനിക്താം നേനിച്ച് ആതാം നേനിച്ച് അതാം അവിടെ ഒന്നും വരാൻ പറ്റില്ല ഗുണം. നേ നിജ് സ്വ കുത്തും ചേർത്തും ഷത്വം നേനിക്ഷ നേനിജ് ആധാം നേനിജ്ധ്വം കുത്തും ജസ്തും നേനിഗ്ധ്വം നേനിജ് ഐ അവിടെ എന്തുവരും? നാഭ്യസ്തസ്യാചി പിതി സർവധാതുവേ ഇവിടെ സർവധാതുവാണ്. ഐ എന്ന് പറയുന്നത് അജാതിയാണ്, പിത്തുവാണ്, ഗുണത്തെ നിഷേധിക്കുന്നോണ്ട് നേനിജൈ. അതുപോലെ തന്നെ നേനിജാവഹൈ നേനിജാമഹൈ. അപ്പൊ എങ്ങനെയാണ് രൂപങ്ങൾ? അങ്ങനെ വരുമ്പം ആ എന്തായാലും സ്ലൂ വരുന്നോണ്ട് എല്ലായിടത്തും എന്തുവരും? അഭ്യാസത്തിന് നിജാന്ത്രയാണ് ഗുണവശ്ലവ് ആ നേ നീജ് പരത്തിൽ തിപ്പായുണ്ടെന്ന് വരും. വീണ്ടും ഗുണം വരും. അപ്പൊ ആ നേ നേ ജീ ഇത് സ്വീകാരം ലഭിച്ചു. തകാരത്തിന് ജസ്തു ചർത്തും വരുമ്പോ കുത്തും ജത്തും ചർത്തും വരുമ്പോ അനേനേജ് താം കുത്തും ചർത്തും വരുമ്പോ അനേനിക് താം ആനേനീജ് പരത്തിൽ ജീരിക്കുമ്പോ സൂത്രം ജുസ് ഉസ് വരുന്നു അനേനീ അനേനിജ് ഉസ് അനേനിജുഹു അനേനീജ് പരത്തിൽ ഇവിടെ എന്തുകൊണ്ടാണ് കുത്തും വന്നത്? സകാരം പരത്തിയില്ലല്ലോ. അവസാനത്തിന് കുത്തും വയ്ക്കുന്നുണ്ട്. പദാന്തം കുത്തും വന്നു കഴിഞ്ഞാൽ എന്തുവരും? അനേനീജ്തം അനേനീജ്ത അനേനീജ് അമ്മമിപ്പ് ഗുണം വരുമോ? എന്തുകൊണ്ട് നാഭ്യസ്തസ്യാചിപിതി സർവ്വ ഇവിടെ അമ്മ ആയതുകൊണ്ട് അജാതിയാണ്, പിത്താണ്, സർവധാതുവാണ്, ഗുണം വരുന്നില്ല. അനേനിജം അനേനിജുവ അവിടെ എന്തായാലും ഗുണം വരത്തില്ല. അപ്പൊ ആത്മനേവ രൂപങ്ങൾ എങ്ങനെ വരുന്നു? അനേനേ അനേനേ അനേനിത അനേനിജു ആത്മനേഭവത്തിൽ വരുമ്പോ കുത്തും ചർത്തും വരുമ്പോ അനേനിത്ത അനേനിജ് ആദാം അനേനിജ് അതഭ്യസ്ത അനേനിജത അനേനീജ് പരത്തിൽ അനേനിക്താഹ അനേനിജാധാം അനേനിജ്ധും കുത്തും ജസ്തും അനേനിഗ്ധും അനേനീജ് പരത്തിൽ ഈ അനേനിജി അനേനിജ് വഹി അനേനിജ് വഹി. അപ്പൊ എങ്ങനെയാണ് രൂപങ്ങൾ? അങ്ങനെ വരുന്നു. അടുത്ത് വിധിലിംഗ്. വിധിലിംഗ് വരുമ്പോ എന്തായാലും നിജ് വരുന്നു, ഉണ്ടെന്ത് വരുന്നു? ദിത്വം വരുന്നു. ദിത്വം വന്നു കഴിഞ്ഞാൽ ശ്ലോ വരുന്നു. നിജാം ത്രയാണാം ഗുണശ്ലോ ആത്മനേപദത്തിലും ശ്ലോ ദിത്വം വന്നു. നേ നീ ജ് പക്ഷെ അവിടെ സി ഇട്ടു. ലിംഗ്സിച്ചാവ് ആത്മനേ ഉപദേശ. എന്താണ് എന്റെ വൃത്തി? ഇക്കണ്ടവിടെ സമീപാധിച്ചാല് അതിന്റെ പരത്തിലിരിക്കുന്ന നിങ്ങ് ആത്മനേവത പര സിച്ച് രണ്ടും എന്താവുന്നു? കിത്താവ്. ഇവിടെ സർവധാതുവാണോ ആർദ്ധാതുവാണോ? അപ്പൊ സർവധാതുകം അപിത്ത് കിത്താവ്. സർവധാതുകം അപിത്ത് ആശ്ചര്യങ്ങനെ വരുമ്പോ ഈ സൂത്രം പ്രവർത്തിക്കും. ആശ്വരലിംഗിൽ നിജ് യാത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? നിജ്യാത് നിജ്യാസ്ഥാം നിജ്യാസോ നിജ്യാഹ നിജ്യാസ്. ഇവിടെ ലിംഗ്സിജാവ് ആത്മനിപദേശ പ്രകാരം നിജ്ജസ്യൂട്ട് ജലാദി ലിംഗിരിക്കുന്നു. ആത്മനിയോഗമാണ്. കിത്ത് വരും, ഗുണം വരുന്നില്ല. അതുകൊണ്ട് നിജ്ജസ്യൂട്ട് അവിടെ എന്തോരും ചോക്കു ചർത്വം ഷത്വം നിക്ഷിഷ്ട നിക്ഷിയാസ്ഥിക്ഷിഷ്ട ലുങ്ങിൽ വരുമ്പം നിജ് ആ നിജ് സിച്ച് തീത ശികാരം ലോപിച്ചു. ആ നിജ് സിച്ച് താന്ത്രികം വരുന്നു, ചെളി വരുമ്പം വരുന്നു, സിച്ചല്ല ചെളി വരുമ്പം വരുന്നു. ഇരുതോ വാ ഇരുതോ ധാതോ ചിളയരങ് വാ പരസ്യോപദേശു. ഇരുത്തായ ധാതുക്കളിൽ ചെളിക്ക് അങ്ങ് വരും. പരസ്യവേദം പരമിരിക്കുക. അപ്പോ ആ നീ ജിക്കങ്ങു അനിജ പരസ്യവേദം പരമുണ്ട്. അപ്പൊ അനിജന്ന് വരും അനിജ അനിജത്താം അനിജ അൻ അനിജത്തം അനിജത്ത അനിജം അനിജാവ. എല്ലായിടത്തും അങ്ങ് വരുന്നോണ്ട് ഗുണം വരുന്നില്ല. ആ നിജ് നേജെന്ന് വരുന്നില്ല, അങ്ങാവുന്നിരിക്കുന്നു പരസ്യത്തിൽ. ഇത് വികല്പമാണ്. ഇത് വരാത്ത പക്ഷത്തിൽ ആ നീ ജിച്ച് ഈട്ട് ത് സിച്ചുണ്ടെങ്കിൽ ഈട്ട് വരും. പക്ഷേ അങ്ങ് വന്നാൽ ഈട്ട് വരത്തില്ല. എന്തുകൊണ്ട്? അസ്ഥിശിജോവർത്തെ വിദ്യമാന അസ്ഥിജോ അസ്ഥിജോവർത്തെ സീറ്റ് സ്വിച്ചുണ്ടെങ്കിലേ ഇട്ട് വരും. അങ്ങനെ സ്വിച്ചില്ല ഇട്ട് വരുന്നില്ല, പക്ഷെ ഇവിടെ ഇട്ട് വരും. ആ നീ ജി സ്വിച്ച് ഇട്ട് ത് ഏ സൂത്രം വരുന്നു? ഹലന്തത്തിന്റെ അച്ഛന് വൃദ്ധി വരും. ഇതിനെ നിഷേധിക്കാൻ ഒരു സൂത്രമുണ്ട്, ഏതാണോ? നേട്ടി, അതുകൂടെ വരുന്നില്ല. അതുകൊണ്ട് ആ നീ എന്തായി? നൈജസ് ചോക്കു ഷത്വം അനൈക്ഷീത് അനൈക്ഷീത നൈജസ് താം എന്തു വരുന്നു? ജലോ ജലിച്ചു പോയി. ആ നൈജ് വധവൃജാനന്ദേശവൃതി ആ നൈജ് എന്നിട്ടാണ് താ പരവരിക്കുന്നു. ജലോ ജലോപിച്ചു. ആ നൈജ് താം ചോക്കൂത്തും ചർത്തും വരുമ്പോ അനൈക്താം അനൈക്ഷു അനൈക്ഷിഹി അനൈക്തം അനൈക്ത അനൈജ് അം അനൈജ് വ അനൈജ് പരുവങ്ങൾ എങ്ങനെ വരും? അതിനകത്തില് ആ നീജസിച്ച് ഇവിടെ ഗുണം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ലിംഗ്സിച്ചാവ് ആത്മനിപദേശു കിത്തായി. ആ നീജസ് താന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ജലോജലി സകാരം ലോസിച്ചു ലോപിച്ചു. കുത്തും ചർത്തും വരുമ്പോ എന്ത് വരുന്നു? അനിക്ത സിച്ച് ലോപിച്ചു അനിക്ത. അടുത്ത് ആതാം കുത്തും ചർത്തും ക്ഷത്തും അനിക്ഷാതാം. അടുത്ത് ജലോജലി കുത്തും ചാത്തും അനിക്ഥ അനിക്ഷാദാം. ആനേജ് ധ്വം കുത്വം ജസ്തും അനിക്ഷി അനുക്ഷുവഹി. ഇങ്ങനെയാണ് രൂപങ്ങൾ. ൃങ്ങല് ആ നീ ഗുണം നേജ് കുത്തും ചർത്തും ഷത്തും അനേക്ഷ്യ ആത്മനിയോഗത്തിൽ അനേക്ഷ്യത ഈ ധാതുവും വിരളമായി പ്രയോഗിക്കാറുള്ളൂ. അഥ ദിവാദേഹ ദിവു ക്രീഡാ വിജഗീഷ വ്യവഹാര ദ്യൂതി സ്തുതി മോദ മത സ്വപ്ന കാന്തി ഗതിഷു. എത്ര അർത്ഥമാണ് എണ്ണിക്കഴിയുമ്പോൾ പത്ത് കാണും. ക്രീഡ കളിക്കുക, വിജഗീഷ ജയിക്കുന്നതിനുള്ള ഇച്ഛ സന്നദ്ധം, വ്യവഹാരം കച്ചവടം കൊടുക്കൽ വാങ്ങൽ, ദ്യുതി ശോഭ പ്രകാശം, സ്തുതി സ്തുതിക്കുക, മോദം ആനന്ദം, മതം ഈ മതം എന്നിവിടെ പറയുന്നത് കള്ളൊക്കെ കുടിച്ചു വരുന്ന മതമാണ്, മതിക്കുക, സ്വപ്നം ഉറങ്ങുക, കാന്തി എന്ന് പറഞ്ഞ ഇച്ഛയാണ്. കാരണം എന്തുകൊണ്ട്? ദ്യുതി നേരത്തെ വന്നു, പ്രകാശം എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ടിവിടെ കാന്തി എന്ന് പറഞ്ഞ ഇച്ഛ ദ്യതി. അതിൽ ക്രീഡാർത്ഥത്തിലുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ കാരകത്തിൽ. എന്താണ് അക്ഷയർ ദിവ്യതി, അക്ഷയർ അക്ഷയന്മാ ദിവ്യ ദിവഹ കർമ്മച്ച. ഇതിൽ നിന്നാണ് ദേവശബ്ദം വരുന്നത്. കളിക്കുന്നവർ, ക്രീഡിക്കുന്നു, ദേവലോകത്ത് സദാ ഇങ്ങനെ. ഇതെല്ലാം അവർക്ക് യോജിക്കും. പ്രകാശം അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളെല്ലാം എടുക്കാം. ദിവ്യം ദിവ്യഭവം പഠിച്ചിട്ടുണ്ട്. ദിവ്യ ഉദ്ധരി ആകർജ ഭേദ ദിവിഭവൻ ദിവ്യം. ദിവം സ്വർഗം, ഇതിൽ നിന്ന് വരുന്നത് ദിവാദ ദൈവാദാഗതം, ദേവാദാഗതം ദൈവം, ദേവശബ്ദം ഇതിൽ നിന്ന് വരുന്നു. ദേവനിൽ നിന്ന് വന്നതാണ് ദൈവം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭാഗ്യം. ദൈവം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നാണ്. ദേവനിൽ നിന്ന് വന്നത് ദൈവം. അപ്പൊ ഈ മലയാളത്തിൽ ഈശ്വരൻ എന്നർത്ഥം വരാതില്ലേ? അതും നമുക്ക് ശരിയാക്കാം. ദിവിഭവം, ദ്വിലോകത്തിൽ ഉള്ളത് ആര്? ദൈവം. നമ്മുടെ സർവവ്യാപിയായ ദൈവമല്ല, അങ്ങ് ദ്വിലോകത്തിലിരിക്കുന്ന ദൈവം. അങ്ങനെയും ദൈവം എന്നുള്ള എടുക്കാം, അങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷെ ദൈവം എന്ന് സംസ്കൃതത്തിൽ പൊതുവെ ഉപയോഗിക്കുന്നത് ഭാഗ്യം, ഭാഗധേയം എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവാദാഗതം, ദൈവാത് പ്രാപ്തം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് വന്നു, ഭാഗ്യം കൊണ്ട് കിട്ടിയെന്നൊക്കെയാണ്. ആ ദൈവം തന്നു എന്നുള്ളതല്ല. പക്ഷേ ദേവലോകത്ത് ദിവി, ദ്വിലോകത്തിലുള്ളത് എന്നെടുത്തു കഴിഞ്ഞാൽ ആ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം മാത്രമല്ല, മലയാളിയുടെ ദൈവം മാത്രമല്ല, ദ്വിലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം, ദേവന്മാരും അവിടെയുള്ള എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എല്ലാം ദൈവം. അങ്ങനെ എടുക്കാം. ചുരുക്കത്തിൽ മലയാളത്തിന്റെ ദൈവം മലയാളത്തിന്റെ തന്നെ. അത് പ്രാചീന കാലത്ത് മുതലേ ഉണ്ടോ? എഴുത്തച്ഛന്റെ രാമായണത്തിൽ ഒന്നും കണ്ടിട്ടില്ല. എങ്ങനെ എഴുത്തച്ഛന്റെ രാമായണത്തിൽ ദൈവം വാക്കുണ്ടോ? എല്ലാം ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ. എഴുത്തച്ഛൻ രാമായണത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് കൃത്യം പറയാൻ പറ്റത്തില്ല. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം മുതലാണ് മലയാളത്തിൽ ദൈവം ഒന്ന് ധാരാളം ഉപയോഗിക്കാറുണ്ട്. ധാരാളം മലയാള ഭാഷയിൽ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ അതിങ്ങനെ എടുക്കാം. പക്ഷെ അത് സംസ്കൃതത്തിലെ ദൈവമല്ല, മലയാളിയുടെ ഈശ്വരൻ ദൈവമാണ്. സംസ്കൃതത്തിലെ ദൈവവും ആ അർത്ഥത്തിൽ വരാം. പിന്നെ ചിലർ എന്താണ് ദിവ് ക്രീഡാ വിജയീഷ വ്യവഹാര ദ്വിതി ശോഭിക്കുന്നവനാണ് ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വ്യാഖ്യാനിക്ക് ധാതു വശങ്ങളുണ്ട്. അതിൻ്റെ കാര്യമില്ല, കാരണം അത് ദ്വിലോകമാണ്, അവിടെ ഉള്ളത് ദൈവം. എത്ര ഭവം എന്നുള്ള അർത്ഥത്തിലാണ് ശോഭിക്കുന്നതെന്നല്ല, ലോകത്തിലുള്ളത്. കൊടുക്കൽ വാങ്ങൽ, കച്ചവടം, കൊടുക്കുക വാങ്ങുക. ദിവ് ക്രീഡ വിജഗീഷ വ്യവഹാര ദ്യുതി സ്തുതി മോദം മത സ്വപ്ന കാന്തിക ദിഷ ദിവാദിഭ്യൻ ശപോവാത. അതായത് കർത്തരി ശപ്പു വന്നു, പിന്നെ രണ്ടാമത് എന്താ വന്നത്? അതിപ്രവൃതിഭ്യ ശപഹ, ലുക്ക് വന്നു. ജുഹോത്യാദിഭ്യ ശ്ലൂ വന്നു. ഇതൊക്കെ പ്രത്യേകം അറിഞ്ഞിരിക്കണം. എന്നാലേ ഓരോ രൂപങ്ങളിലും വരുന്ന വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. എന്തുകൊണ്ട് ധാതുവിന് ഇത്രയും വ്യത്യാസങ്ങൾ വരും? ധാതു രൂപങ്ങൾക്ക് ആരാണെങ്കിൽ ഇതറിഞ്ഞിരിക്കണം. ശപ്പ് വന്നാൽ എങ്ങനെയായിരിക്കും? ശപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗിയൊക്കെ കാണും അവിടെ. ഭവതി, പഠതി, ലിഖതി, ഒരു ചന്തം. ശ്ലവ് വന്നു കഴിഞ്ഞാൽ എന്താ? ലുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഞെരുക്കമായിരിക്കും. അതിപ്രവൃത്തി അത്തി അല്ലേ, വ്യഞ്ജനങ്ങൾക്ക് ഇടയ്ക്കുന്ന സ്വരമില്ലാതെ വരും. ചിലത്തങ്ങനെ അല്ലാതെയും വരാം, എന്നാലും പൊതുവെ അങ്ങനെയാണ്. ശ്ലു വന്നു കഴിഞ്ഞാൽ ഒരു ചാട്ടമാണ് ഇരട്ടിക്ക്. അങ്ങനെ വച്ച് ഈ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കണം. ഓരോ ധാതുവിനും എന്താ വന്നിരിക്കുന്നു? ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ശ്യൻ. ഈ അഭ്യാസങ്ങളെല്ലാം സർവധാതുകളിലെ പറ്റൂ. ആർദ്രാതുകത്തിൽ ഒരു രക്ഷയില്ല. ആർദ്രാതുകത്തിൽ എല്ലാം ഒരുപോലെ ഇരിക്കും. സർവധാതുകങ്ങളിൽ വരുന്ന പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്ന സർവധാതുകളാണ് ലട്ട്, ലോട്ട്, ലിങ്, ഇതൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ലങ്. അതുകൊണ്ട് ഇവിടെ എന്താ വരുന്നത്? ദിവാദിഭ്യ ശ്യൻ ദിവ്, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ തിപ്പ് നട്ട് തിപ്പ്. ശ്യൻ വന്നു കഴിഞ്ഞാൽ എന്തോരും നകാരം ഇത്തായി. അപ്പോൾ സ്വരപ്രക്രിയക്ക് വേണ്ടിയിട്ടാണ് നിത്സ്വരിതം. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ശകാരത്തിന് ഇത്സഞ്ജ വരുന്നു എങ്ങനെ? അതുകൊണ്ട് പ്രയോജനം ഉണ്ട്. എന്താണ് തിങ്ഷിത് സർവധാതുവം? അതുകൊണ്ട് പ്രയോജനം ഉണ്ട്. എന്താണ് സർവധാതുവം? വിത്ത്. ഇതെല്ലാം ഉപയോഗത്തിൽ വരും. അപ്പൊ ഇവിടെ ദിവ് യ തി ദിവ് യാന്നിരിക്കുന്നിടത്ത് പഴയ സൂത്രം വരുന്ന ഏതാണ്? ഹലിച്ച. എന്താണ് വൃത്തി? രേഫവാന്ത സിദ്ധാതുരൂപത. നിങ്ങൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരുന്നു ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ വന്നു. രേഫവാന്ത സിദ്ധാതുരൂപത ഏകോ ദീർഘ ഹലി. ഹല് പരവരിക്കുമ്പോ വാന്തത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരും, ദിവിന്റെ ഉപതയ്ക്ക് ദീർഘം വരും. ദിവ്യതി ദിവ്യതി. അപ്പോ ഈ ദിവാദി കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പം ഇതാണ്. ഈ ഇടയ്ക്ക് യായിരിക്കും, അതാണ് അതിന്റെ അടയാളം. അതുകൊണ്ട് തന്നെ ഇത് രൂപസിദ്ധി എളുപ്പമാണ്. അതാതെയാണെങ്കിൽ ശപ്പുവൊന്നും ലുക്ക് വരുന്നതുകൊണ്ട് വ്യഞ്ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറി. ജുഹോത്യാദിയാണെങ്കിൽ ശ്ലവ് വരുന്നതുകൊണ്ട് ദിത്വം വന്ന അവിടെ അഭ്യാസ കാര്യങ്ങളും മറ്റും വരും. ഇത് വളരെ സിമ്പിളാണ്. ഭുവാദി പോലെ തന്നെ യാ എന്ന് പറയുമ്പോൾ അദന്തമാണ്. അതുകൊണ്ട് അദന്തത്തിൽ വരേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും. അതെവിടെയാണ് സാറിന് വരുന്നത്? അതോ ദീർഘി. പിന്നെ അതോ ഏഹ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കാര്യം വളരെ എളുപ്പമാണ്. എല്ലായിടത്തും ഫലിച്ച പ്രകാരം ദീർഘം വരും. ദിവ്യത്ത എന്ത് വരുന്നു? ദിവ്യത ദിവ്യ ജി ജോന്ത ദിവ്യന്തി ദിവ്യ സി ദിവ്യ ദിവ്യ ധ ദിവ്യ അതോ ദീർഘോ ദിവ്യാമി ദിവ്യ വഹ ദിവ്യ വഹ ദിവ്യ മഹ ദിവ്യ മഹ. എളുപ്പമാണ്. ഭുവാദി പഠിച്ചിട്ടുള്ളവർ വളരെ എളുപ്പമാണ്. ലിട്ടിൽ വരുമ്പോഴോ പ്രത്യേകിച്ചൊന്നും വരാനില്ല. ദിവ്യ ദിവ് ഹലാദി ശേഷ ദിവ് എന്നാല് എന്തു വരുന്നു? ദിദേവ ദിദിവതുഹു ദിദിവുഹു. ബകാരാന്തത്തിൽ ഏതൊക്കെയാണ് അനട്ട് ധാതുക്കൾ? അപ്പൊ എന്ത് വരും? ദിദേവിധ ദിദിവതുഹു ദിദിവ ദിദേവ ദിദിവിവ ദിദിവിമ. സിമ്പിളാണ് കാര്യം. ലിട്ടിൽ വരുമ്പോ ദിവ് ഇട്ട് ത പൂന്തല വീസ്. ഗുണം വരുമ്പോ എന്ത് വരുന്നു? ദേവിത ദേവിത എന്ന് വരുന്നു. ദേവിതാര ദേവിതാര ദേവിതാസി ദേവിതാസ്തഹ ദേവിതാസ് ദേവിതാസ്. ലിട്ടിൽ വരുമ്പോ ദേവീഷ്യതി ദേവിഷ്യതി ദേവിഷ്യത ദേവിഷ്യന്തി ദേവിഷ്യസി ദേവിഷ്യത ദേവിഷ്യത ദേവിഷ്യാമി ദേവിഷ്യാമ. ലോട്ടിൽ വരുമ്പോ ദീവ് യാ തീ തൂ ദീ. അവിടെ എന്തുവരും? ഹലിച്ച ദിവ്യതു ദിവ്യതാത്. അവിടെ വരും ഹലിച്ച ദിവ്യതാത് ദിവ്യ താം ദിവ്യ. അവിടെ എന്തുവരുന്നു? ദിവ്യ അന്തു എന്നിടത്ത് അതോ ഗുണേ. അത് മറന്നു വരുന്നു. ദിവ്യ അന്തി എന്നിടത്തും വരും. ദിവ്യന്തു ദിവ്യ സി സെറിയവിച്ച അടുത്ത സൂത്രം അതോ ഹേ ഹേ ലുക്ക് വരുന്നു ദിവ്യ ദിവ്യതാദ് ദിവ്യതം ദിവ്യത്ത ദിവ് ആനി ദീർഘം വരുമോ അപ്പൊ പിന്നെ ഇങ്ങനെ ദീർഘം വന്നത് എങ്ങനെ വന്നു എങ്ങനെ ഹലിച്ച ദിവ്യ ആനി പരത്തിലുണ്ട് അതുകൊണ്ടല്ലേ ദീർഘം വന്നത് ആടത്ത് വസിപ്പിച്ചൊക്കെ അതിന് ശേഷം വന്നു അപ്പൊ ദിവ്യാനി ദിവ്യാവ ദിവ്യ അത് സിമ്പിളാണ് ആ ദിവ് ഇത് ചെലവ് അദിവ്യത് അദിവ്യ താം അദിവ്യ താം അദിവ്യ അതീവ്യ അന്നടത്ത് അതീവ്യൻ ആദിവ്യ ലഘു സഹാരുന്നു അതീവ്യ അതീവ്യത്വം അതീവ്യത്ത അതീവ്യ അം ദീർഘം വരുമോ ദീർഘം വരുമോ അം എന്തുകൊണ്ട് അതീവ്യന്ന് വരുമോ അത് വരും എന്ത് യകാരം എന്നാ വരും അതീവ്യം അതീവ്യാവ അതീവ്യാമ വിത്തിലിങ്ങനെ വരുമ്പോഴോ ദിവ്യ തീരസിക ലോപിച്ചു കഴിഞ്ഞപ്പോ എന്ത് വരുന്നു അതോ ഏഹ ഗുണം യകാര ദിവ്യേത് എല്ലായിടത്തും ഈ വരും ദിവ്യേയ് എന്ത് വരുന്നു പരത്തിൽ താം ദിവ്യേ ദിവ്യേ ദിവ്യതാം ദിവ്യേയുഹു ദിവ്യേഹേ അവിടെ ഏകാരത്തിന് എന്ത് പറ്റും യകാരം ഈ വന്നു ഈന്റെ ഏകാരം എങ്ങനെ ദിവ്യേഹേ ദിവ്യേതം രണ്ട് ഏകാരമുണ്ട് ഒന്ന് ലോപിക്കും ഏതാണ് ഈന്റെ അവിടെ ഒന്ന് കാണും ഏതിന്റെയാണ് ചെന്നിന്റെ ദിവ്യേഹേ ദിവ്യേതം ദിവ്യേത ദിവ്യേയം ദിവ്യേവ ദിവ്യ അപ്പൊ രണ്ട് ഏകാരമുള്ള എവിടെയൊക്കെയാണ് പ്രഥമ ബഹുവനോ ഉത്തമ ദിവ്യേയം ദിവ്യേയ ദിവ്യേവ ദിവ്യം അടുത്തെന്ത് വരുന്നു ആശയലിംഗം എങ്ങനെ വരുന്നു ദിവ്യ അവിടെ എന്തായാലും ദീർഘം വരും ഇയാളുണ്ട് അപ്പൊ ദിവ്യാദ് ദിവ്യാസ്ഥാം അതോ ഏ വരുന്നില്ല എന്തുകൊണ്ട് വന്നില്ലേ ആ പിന്നെ എവിടുന്ന ഈ യാ വന്നത് യാസുട്ട് കിത്തുമാവുന്നു ദീവ് യാത് ദിവ്യാസ്ഥാം ദിവ്യാസുഹു ദിവ്യാഹ ദിവ്യാസ ദിവ്യാസ ദിവ്യാസ ദിവ്യാസ ദിവ്യാസ ആ ദീവ് സിച്ച് ഇട്ട് ത് ഇവിടെ സൂത്രം വരുന്നു. പുഗന്ധ ലഘു ഉപദേശ ആദീവ് സ് ആണ്. ആ അറിയില്ലേ ആ എന്താണ് എന്റെ വൃത്തി സിജീവത്തി പറഞ്ഞ സ്മേദേഷു ഇഗന്ധ അംഗസ്യ ഇഗന്ധം. ഇവിടെ ഇഗന്ധം ഉണ്ടോ? ഇപ്പൊ എന്ത് വരുന്നു? ആ ആ ദിവ് എട്ട് വരുമോ? എട്ട് വരുമോ? എട്ട് എട്ട് വന്നാൽ പരത്തിൽ സിച്ച് വന്നാൽ എന്റെ പരത്തിൽ ഈട്ട് വന്നാൽ എന്ത് ചെയ്യും? ഇടയിട്ടി ലോപിച്ചോവും പരത്തിൽ ഒരിക്കുന്ന അപ്രത്വം. അപ്പൊ ഈറ്റ് ആ ദിവ് ഈറ്റ് പുഗന്ധൽ വിസ് ഗുണം വന്നു കഴിഞ്ഞാൽ അതേ വി പുഗന്ധ ലഘുപദസ്യച അതേ വി ഇത് വൃദ്ധി വരുന്നില്ല. വൃദ്ധി വരേണ്ട ഏതുകൊണ്ടാണോ? വധപ്രജാലം ദിശ്യ അച്ഛ. പക്ഷെ അത് വരുന്നില്ല എന്തുകൊണ്ട്? നേട്ടി നേട്ടി ഇട്ട് ഉള്ളതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു. സുജീവൃത്തി പരസ്യോദേശ വരത്തില്ല. പിന്നെ പുഗന്ധ ലഘുസ്യ പ്രകാരം ഗുണം വരും. അതേ വിഷുഹു എന്ന് പറയുന്നിടത്തെ സൂത്രം വന്നത് സിജഭ്യസ്ത വിരിഭ്യസ്ത അതേ വിഷം അതേ വിഷ്വ റിങ്ങിലാകുമ്പോ എളുപ്പമാണ്. അങ്ങനെ അതേ വിഷ്യ അതേ വിഷ്യതാം ഇതുപോലെ എളുപ്പമാണ്. ഷിവു തന്തു സന്താനെ അടുത്ത് ധത്വ അദ്ദേഹേ സഷ അങ്ങനെ വരും. സീവ്യതി സീവ്യത സീവ്യന്തി സീവ്യസി സീവ്യത സീവ്യത സിവ്യാമി ലിട്ടിൽ വരുമ്പോഴോ സീ സീവ് രണ്ടാമത്തെ ഷകാരത്തിന് ഷത്വം വരും. സീ ഷീവ് ഉപന്ദ്രസുണു സിഷേവ സിഷിവതുഹു സിഷുയുഹു സിഷേവിധ സിഷിവതുഹു സിഷിവ സിഷേവ സിഷിവിവ സിഷിവി സേവിതാരോ ദീർഘം വരുന്ന സൂത്രം ഏതാണ്? ഹരിച്ച വേറൊന്നുമില്ല. സിവ്യതു സിവ്യതാത് സിവ്യതാം സിവ്യന്തു സിവ്യ എന്തുവന്നവിടെ? അതോ ഹേ സിവ്യ സിവ്യതാ സിവ്യതം സിവ്യത സിവ്യാനി സിവ്യാവ സിവ്യാമ ആ സിവ്യ അസി അസീവ്യത് അസീവ്യത രണ്ട് രൂപം വരും. അസീവ്യത അസീവ്യത അസീവ്യതാം അസീവ്യൻ അസീവ്യ അസീവ്യതം അസീവ്യത അസീവ്യം അസീവ്യ അസീവ്യ സീവ്യ അവിടെ ഈക്ക് എന്താ ഗുണം വരാത്തത്? സീവ്യ അവിടെ ഈക്ക് ഗുണം വരാൻ സർവധാതുവും തിങ്ങിത്തായുണ്ട്. ആശിർ വിധിയിൽ ഇങ്ങനെ വരുമ്പോ എന്ത് വരുന്നു? സി വ്യ സി വ്യ യാസുട്ട് തീന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അതോ വ്യ ഇപ്പോ എന്ത് വരുന്നു? സി വ്യേ സി വ്യേ ഇത് യാ ഏതിന്റെ യാണ്? ചെന്നിന്റെ യാ ഇയന്റെ യാ ലോപിച്ചു. അപ്പൊ സിവ്യേത് സിവ്യതാം സിവ്യേഹു സിവ്യേഹു എന്ന് പറയുന്നിടത്ത് ഏത് സൂത്രമാണ് വന്നത്? ജേർജൂസ്. ആശീർലിങ്ങനെ വരുമ്പോ എന്ത് വരുന്നു? സി ലുങ്ങിന് വരുമ്പോഴോ പൂന്തല വീസ്യ ഗുണം വരും. ആ സേ വിട്ട് സിച്ച് ഈട്ട് ത് ഇടയീട്ടി അസേവീ അസേവിഷ്ഠം അസേവിഷു അസേവീഹി അസേവിഷ്ഠം അസേവിഷ്ട അസേവിഷം അസേവിഷു അസേ അസേവിഷം അസേവിഷം ആ അസേവിഷ്വ അസേവിഷ്വ അസേവിഷ്യത് അസേവിഷ്യതാം അസേവിഷ്യൻ അസേവിഷ അസേവിഷ്യത അസേവിഷ അസേവിഷ്യം അസേവിഷ്യാമ അസേവിഷ്യം.